അടുത്തു വരുന്നില്ല. കാലാർത്ഥ പ്രക്രിയയാണ് അഭിജ്ഞാവചനേ ഷട്ട്. സ്മൃതിബോധിനി ഉപപദേ ഭൂതാനധ്യേ ധാതുർലുട്ട് ലങ്ങോ അപവാദ വസനിവാസി സ്മരസി കൃഷ്ണ ഗോകുലേ വത്സ്യാമഹ ഏവം ബുദ്ധ്യസേ ചേതയസേ ഇത്യാദി പ്രയോഗേപി. അതായത് മുമ്പ് ലകാരങ്ങളെ വിധിച്ചപ്പോ വർത്തമാന എല്ലട്ട് പരോക്ഷ എല്ലട്ട് അവിടെയൊക്കെ ലകാരങ്ങളുടെ അർത്ഥം തന്നെയാണ് പറഞ്ഞത്. വർത്തമാന ക്രിയ അർത്ഥത്തിൽ ഉള്ളതാകുന്ന ലട്ട് വരുമെന്ന് പറഞ്ഞാൽ പഠതി പഠിക്കുന്നു, വർത്തമാന ക്രിയയെ കാണിക്കുകയാണ്. അങ്ങനെ അത് അർത്ഥം പറഞ്ഞു. പരോക്ഷത്തിൽ ലിട്ടെന്ന് പറഞ്ഞു. ദശരഥു നാമ രാജ ദഭൂവ അവിടെയൊക്കെ ലകാരങ്ങളുടെ അർത്ഥം പറഞ്ഞു. അതുകൂടാതെ ഇനിയുണ്ട് ലകാരങ്ങൾക്ക് വരുന്ന അർത്ഥങ്ങൾ. അതിലിവിടെ മൂന്നാല് സൂത്രം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതലുണ്ട്. ഇതെല്ലാം സാഹിത്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതനുസരിച്ച് ഈ അർത്ഥങ്ങളും വരുന്നുണ്ട്. ഇതും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ലുട്ട് എന്ന് പറഞ്ഞാൽ ഭവിഷ്യതി, ഭവിഷ്യത്ത് അർത്ഥത്തിലേ ലുട്ട് പ്രയോഗിക്കൂ എന്നില്ല. പിന്നെയോ അഭിജ്ഞാവചനെ ലുട്ട് ഇവിടെ പറയുന്ന അർത്ഥത്തിൽ ലുട്ട് പ്രയോഗിക്കാം. അഭിജ്ഞാന്ന് വെച്ചാൽ സ്മൃതി. അഭിജ്ഞാവചനം എന്ന് പറഞ്ഞാൽ സ്മൃതിയെ ബോധിപ്പിക്കുന്ന ശബ്ദം, എന്നുവെച്ചാൽ സ്മരണയെ കുറിക്കുന്ന ഒരു ശബ്ദം. അതുപോലത്തെ അതൊരു ധാതുവിനടുത്ത് പ്രയോഗിക്കുമ്പോൾ ഉദാഹരണം എന്താണ്? സ്മരസി. ഇത് സ്മൃതി ബോധിനി ഉപപദമാണ്. എന്നുവെച്ചാൽ അത് പ്രയോഗിച്ചിരിക്കുന്നു, ധാതുവിനോട് അടുത്ത് അത് പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ധാതുവിൽ നിന്നും ലുട്ട് വരുന്നത് ഭാവി കാല അർത്ഥത്തിലല്ല, പിന്നെയോ ഭൂത അനധ്യതനെ, ഭൂത അനധ്യതനർത്ഥത്തിലായിരിക്കും. പഴയ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരിക്കും. നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് എന്താണ് ലുട്ടിച്ച? ലുട്ട് ഉപയോഗിക്കുന്ന എവിടെയാണ്? ഭാവി കാലത്തിലാണ്. പക്ഷെ ഇവിടെ ലുട്ട് തന്നെ ചില വിശേഷ സന്ദർഭങ്ങളിൽ ഭൂതകാലത്തിലും പ്രയോഗിക്കാം. എന്താണ് വിശേഷ സന്ദർഭം എന്ന് പറയുന്നത്? ഈ പറയുന്ന സ്മൃതിയെ സൂചിപ്പിക്കുന്ന ഒരു പദം ഏതെന്നില്ല. ആ പദം എന്ന് പറയുന്നത് ആ ധാതുവിന്റെ അടുത്ത് പ്രയോഗിക്കണം, ഉപപദമായിരിക്കണം. അതാണ് സ്മൃതി ബോധിനി ഉപപദേ ഭൂതാനധിനി ധാതുർലുട്ട് ലങ്ങോ അപവാദ. ലിംഗിന്റെ അപവാദമാകുന്ന എങ്ങനെ? കാരണം ഭൂതാർത്ഥത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതാണ്? അനധ്യതനെ ലങ്ങ്. അതിന് വേറെ ലൊട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ നിയമം അറിഞ്ഞിരുന്നാലേ അവിടെ അർത്ഥം തീരുമാനിക്കാൻ പറ്റൂ. ഉദാഹരണം സ്മരസി കൃഷ്ണ ഗോകുലെ വത്സ്യാമഹ. കൃഷ്ണ നീ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ ഗോകുലത്തിൽ കഴിഞ്ഞിരുന്നത്? പണ്ടത്തെ കാര്യം പറയുകയാണ്. കുചേലൻ കൃഷ്ണനെ കണ്ടപ്പോൾ കൃഷ്ണനോട് ചോദിക്കുകയാണ്, കൃഷ്ണൻ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ അവിടെ കഴിഞ്ഞിരുന്നത്? എന്നുള്ളത് പഴയ കാലമാണ്. പക്ഷെ അവിടെ ലങ്ങല്ലേ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്തുപയോഗിച്ചോ? ലുട്ട്. വത്സ്യാമഹ വസനിവാസി എന്ന് പറയുന്ന ധാതുവാണ്. സസ്യാർത്ഥാദി എന്നൊരു സൂത്രമുണ്ട്. വസ്തുധാതുവിന്റെ സകാരത്തിന് തകാരം വരും, സ്യപരത്തി വരുമ്പോൾ. അതുകൊണ്ട് വസ്യതി വസ്യത വസ്യന്തി വസ്യസി വസ്യാമി എന്ന് പറയുന്നു. വസ്യാവഹ വത്സ്യാമഹ എന്ന് പറയുന്നു. വസതി എന്നാണ് ലട്ടിൽ വരുമ്പോൾ വസ്തുധാതുവിന് എന്ത് വരും? സംപ്രസാരണം വരും. സൂത്രേന പച്ചസുഖീന കീർത്തി നിട്ട്യഭ്യാസ സുപേഷ പച്ചയാദിയിൽ ഏതൊക്കെയാണ്? വച്ചിസ്വപുരു വഹിശ്ചൈവ വസി വേഞ് വേഞ് ഇത്യവി ഹേഞ്വതി സ്വേദിശ്ചേത് യജാദ്യാസ്തു യജാദി യജുർവതിർ വഹിശ്ചൈവ വസി വസൂ. അതാണ് ഇവിടെ വസ്യാമഹാന്ന് ഇതാതും മുമ്പ് വന്നതല്ല. ഇത് സ്മൃതി ബോധിനി ഉപപദം എന്ന് പറയുമ്പോൾ വേറെ ഉദാഹരണം കൊടുക്കുകയാണ്. ബുദ്ധ്യസേ ചേതേസേ, ഇവിടെ ബുദ്ധാവഗമനെ ചിതി സജ്ഞാനെ ധാതുക്കളാണ്. പക്ഷെ ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് സ്മൃതിയെ ബോധിപ്പിക്കുന്ന ഉപബോധമായിട്ട്. അവിടെ ഇങ്ങനെയും പറയാം, എന്താണ്? ബുദ്ധ്യസേ കൃഷ്ണ ഗോകുലേ വസ്യാമഹ, ചേതേസേ കൃഷ്ണ ഗോകുലേ വസ്യാമഹ, അങ്ങനെയും പ്രയോഗിക്കും. നീ ഓർക്കുന്നുണ്ടോ? എങ്ങനെ? ധാതുവിനാനേക അർത്ഥത്വം. അപ്പൊ അത് വിശേഷാർത്ഥം. അതുപോലെ ന യതി, യതി യോഗേ ഉക്തം. അഭിജാനാസി കൃഷ്ണ യദ്വനെ അഭുഞ്ജ്മഹി. ഇവിടെ ലങ് തന്നെ ഉപയോഗിച്ച്, എന്തുകൊണ്ട് നിഷേധിച്ചിരിക്കുന്നു? യദ്ദിന്റെ യോഗം വന്നാൽ സ്മൃതി ബോധിനിയായ ബോധം ഇരുന്നാലും റിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ലങ് തന്നെ ഉപയോഗിക്കും. ഭുജിതാവ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആത്മനിബോധം വന്നിരിക്കുന്നു. എങ്ങനെയാണ്? ഭുജവാനവന്. അപ്പോ ഭുജിതാവിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ലട്ട്, ഭുനക്തി, ഭുങ്തഹ, ഭുഞ്ചന്തി, ഭുനക്തി, ഭുഞ്ചഹ. അവിടെ ഏത് സൂത്രം വന്നത്? എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയാരൂപം കാണുമ്പോൾ ചിന്തിക്കണം, ഇവിടെ ഏത് സൂത്രം പ്രവർത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഓർമ്മ വന്നില്ലെങ്കിൽ ഇതെടുത്ത് നോക്കണം. അത് സിദ്ധാന്തവതിയിലെല്ലാം കാണത്തില്ല, സിദ്ധാന്തവതിയിലുണ്ട്. ധാതു കണ്ടുപിടിക്കണം, അതനുസരിച്ച് അവിടെ ഏത് സൂത്രം വന്നിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആവർത്തി ആവർത്തിച്ച് അതേ ഇത് നമുക്ക് ഓർമ്മയിൽ വരത്തുള്ളൂ. എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നീട് കുറച്ച് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു രൂപം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അല്ല പഠിച്ചെന്ന് വിചാരിച്ച് കാര്യമൊന്നുമില്ല, പഠിച്ചാൽ അത് നോക്കാൻ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ സിദ്ധാന്തമതിയല്ല എന്നുണ്ടെങ്കിൽ മാധവീയ ധാതു വൃത്തി പുസ്തകം വാങ്ങാൻ കിട്ടും, വന്നെപ്പോഴും കൈവയ്ക്കുക. ഒരു ധാതു കണ്ടുകഴിഞ്ഞാൽ അതിലാകുമ്പം ധാതുവിൻ്റെ പ്രസിദ്ധമായ എല്ലാ രൂപങ്ങളും ഒരിടത്ത് തന്നെ കൊടുത്തിരിക്കും. ഒരു ധാതു വന്നാൽ അതിൻ്റെ നിച്ച്, സന്ന്, യങ്ങ്, യക്കുലുകി, കൃത്ത്, അങ്ങനെയുള്ള രൂപങ്ങളെല്ലാം ഒരിടത്ത് കൊടുത്തിരിക്കും. മാധവീയ ധാതു വൃത്തി അത് ഉപയോഗിക്കുക. സൂത്രങ്ങളൊക്കെ കൊടുത്തിരിക്കും. കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ സിദ്ധാന്തമതി എടുത്തു നോക്കിയാണ്. വൈമി വ്യാഖ്യാനം എന്ന് പറയുന്നത് തന്നെ ബാലമനോരമ സിദ്ധാന്തമതി അതുപോലെ തന്നെയുണ്ട്. ഹിന്ദിയിൽ, ഹിന്ദി എന്തിനാ? സംസം പഠിക്കുന്നവർക്ക് ഹിന്ദി എന്തിനാ? ഹിന്ദിയുടെ ആവശ്യം എന്താ? ലോക സിദ്ധാന്തമതിക്ക് വേറെ ഒരു നല്ല വ്യാഖ്യാനം ഇല്ലാത്തതുകൊണ്ടാണോ? ഹിന്ദിയെ നമ്മൾ ആശ്രയിക്കുന്നു. പക്ഷെ സിദ്ധാന്തബോധിക്ക് ബാലമനോരമയുണ്ട്. ബാലമനോരമ തത്വബോധന രണ്ടും കൂടെ ചേർത്ത പുസ്തകം കിട്ടും, അത് നോക്കിയാൽ മതി. അതിനകത്ത് അത് രണ്ടും കൂടെ ശബ്ദനിശേഖരമുണ്ട്. പക്ഷെ അത് സാധാരണ റെഫർ ചെയ്താൽ മനസ്സിലാകത്തില്ല, കുറച്ച് അഡ്വാൻസ്ഡാണ്, എല്ലാവർക്കും പറ്റത്തില്ല. ബാലമനോരമ ആർക്ക് വായിച്ചാലും മനസ്സിലാവും. പ്രക്രിയ മാത്രമാണെങ്കിൽ ദേവസിദ്ധാന്തോതിയുടെ സുധാട്ടിക സംസ്കൃതം പ്രക്രിയ മാത്രം കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങാൻ കിട്ടുന്നതാണ്. ബാലമനോരമ തത്വബോധിനി വാങ്ങാൻ കിട്ടും. അല്ലാതെ എപ്പോഴും കൈവശം വയ്ക്കണം. വ്യാകരണത്തിൽ കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർ അല്ലെങ്കിൽ മാധവീത അത് കൊടുത്ത് വയ്ക്കുക, അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ധാതുവിൻ്റെ രൂപങ്ങളെല്ലാം കിട്ടും. അപ്പം അത് വെച്ച് റെഫറൻസ്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഉപയോഗിക്കുന്നവർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ധാതുപാഠമുണ്ട്. ചെറിയ മിസ്റ്റേക്സൊക്കെ വരും, എന്നാലും നമുക്ക് അത്യാവശ്യം അത് ഉപയോഗിക്കാം. പിന്നെ ശബ്ദകൽപ്പദ്രവും വാചസ്പത്യവും ഉണ്ട്. അതിന് നോക്കിയാലും ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണോ, ഏതാതുവിൽ നിന്നാണ്, ഏത് സൂത്രമാണോ, അത് എളുപ്പ വഴിയാണ്. അങ്ങനെ റെഫറൻസിലൂടെ മാത്രമേ പഠിച്ചത് ഉപയോഗപ്പെടുത്തുള്ളൂ. കാരണം സിദ്ധാന്തം അത് കേട്ട് മനസ്സിലാക്കി എന്ന് വിചാരിച്ച് കാര്യമൊന്നുമില്ല. ഒരു പുതിയ ശബ്ദം കാണുമ്പോൾ എടുത്ത് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് തനിയെ വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദം കണ്ട ഓടി എൻ്റെ അടുത്ത് വരരുത്, ഇതൊന്നും എൻ്റെ എനിക്കിതൊന്നും ഓർമ്മയില്ല, അതെന്താണെന്ന് ചോദിക്കുക, പിന്നെ എനിക്കതൊരു ഭാരമാകും. നിങ്ങൾ റെഫർ ചെയ്ത് കണ്ടുപിടിക്കുക നിങ്ങളെ, അതാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്, എൻ്റെ ജോലി കുറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ എല്ലാം ഓർത്തു വയ്ക്കുക എന്ന് പറയുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. റെഫറൻസ് ചെയ്ത് ഒന്ന് രണ്ടു കൂടെ മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പമാകും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു, അഭിജാനാസി കൃഷ്ണ യദുവിനെ അഭുഞ്ചുമഹി. അപ്പോ ഭുനക്തി ഭുങ്കുഞ്ചന്തി ആത്മനിയമത്തിൽ എന്തുവരും, പിടികിട്ടി അഭിഞ്ചു മഹി വന്നു. ഇങ്ങനെ ഓർത്തെടുക്കാനോ പറ്റും. ഇവിടെ ശരിക്കും ചോദിക്കണം, എന്താണ് നമ്മൾ എന്താണ് വനത്തിൽ ഭക്ഷണം കഴിച്ചത് ഉറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവിടെല്ലാം കാണും ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ട് എന്തിന്റെ യോഗം വന്നോണ്ട് നിഷേധിച്ചു ഉരുട്ടിനെ. ലട്ടസ്മേ ലിട്ടോപവാദ യജതിസ്മോ യുധിഷ്ഠിര. ഇത് വളരെ പ്രസിദ്ധമായ ഉദാഹരണമാണ്. ലിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഏത് സൂത്രപ്രകാരം? വർത്തമാനം പരോക്ഷ ലട്ട്. പക്ഷെ സ്മായുടെ യോഗത്തിൽ അതേ അർത്ഥം കിട്ടാൻ ലട്ട് ഉപയോഗിച്ചാൽ യജതിസ്മ യുധിഷ്ഠിര. യജ ധാതു ഇതാണ്, യജ ദേവപൂജ സംഗതികർണ ധാനേഷു. യജ ദേവപൂജ സംഗതികർണ ധനേഷു അത് പരസ്യയുതമാണോ ആത്മീയുതമാണോ? രണ്ടുമാണ്, ഉഭയപതിയാണ്. യജതി യജത യജന്തി യജതേ യജേതേ. ലിട്ടിൽ വരുമ്പോൾ എന്തുവരും? യജ് രൂപം എങ്ങനെ വരും? യാജ ഈജതുഹു ഈജുഹു. ആത്മനിയോഗത്തിലോ ഇവിടെ യുധിഷ്ഠിരൻ യാഗം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്ത്, ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം സാറിന് പറയാറുണ്ട്. കാരണം യാഗം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ, തനിക്ക് വേണ്ടിയിട്ടില്ല. അപ്പൊ എന്തുപയോഗിക്കണം, ആത്മനിയോഗം. പക്ഷെ ഉദാഹരണങ്ങളൊക്കെ എടുക്കുന്നത് ഓരോ സാഹിത്യ ഭാഗങ്ങളിൽ നിന്നാണ്. അവിടെ എന്തുണ്ടോ അങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് വെച്ചാൽ, സാഹിത്യങ്ങളിലൊന്നും ഈ ആത്മനിയോഗ പരസ്യോഗ വ്യവസ്ഥ അർത്ഥമനുസരിച്ച് പാലിക്കാറില്ല. ചിലപ്പോൾ ഒരു പ്രാസമനുസരിച്ചും ഒക്കെ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ ആത്മനിയോഗമാണെങ്കിൽ എന്തുപയോഗിക്കണം, യജത്തെ എന്നാണ്. പക്ഷെ ഇവിടെ യജത്തെ എന്നാണ്. ലിട്ടിലാണെങ്കിൽ ഈ ചേ അതുപയോഗിച്ചില്ല. സ്മ ഉപപദമായി സംശയമുണ്ട്. ഇതില്ലാത്ത രൂപം ഉപയോഗിക്കാമോ സാഹിത്യത്തിൽ? പരസ്മയപദം അല്ലാത്തതിനെ അത് പാടില്ല. അതും പക്ഷെ ഉപയോഗിക്കും. പദവ്യവസ്ഥ ഇല്ലാതെയൊക്കെ ചിലട്ട് ഉപയോഗിക്കും. പരസ്യോഗം ആത്മനിയോഗമായിട്ടും ആത്മയോഗത്തിന് പരസ്യോഗമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനാണല്ലോ വേദത്തിനും അല്ലാതെ ഉപയോഗിക്കും. ഗീതി തന്നെ ഉണ്ട് അങ്ങനെ. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഭുഞ്ചീത വേദത്തിലൊക്കെ ധാരാളമുണ്ട്, ഉണ്ട് സാഹിത്യങ്ങളുണ്ട്. ഒരു സാമാന്യ നിയമം പറയുകയാണ്, അതല്ലേ പറയാൻ പറ്റൂ. അടുത്ത് പറയുന്നു, വർത്തമാന സാമീപ്യേ വർത്തമാനവത് വാ വർത്തമാനേ ഏ പ്രത്യുക്താഹ തേ വർത്തമാന സാമീപ്യേ ഭൂതേ ഭവിഷ്യതി ച വാസ്യോ. ഇതെല്ലാ ഭാഷകളിലും പൊതുവായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. വർത്തമാന സാമീപ്യത്തിൽ വർത്തമാനം പോലെ ഉപയോഗിക്കും. ഉദാഹരണം, കഥാ ആഗതോസി, എപ്പോ വന്നു? എപ്പോ വന്നു എന്ന് ചോദിച്ചാ വന്നു കഴിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ. ഉത്തരം പറയുന്നത് എന്താണ്? ഐ ആഗച്ഛാമി, ഇതാ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ കാര്യമാകുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിക്കേണ്ട എന്താണ്? സാമാന്യ ഭൂതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഏതാണ്? ലുങ്ങാണ്. പക്ഷെ അതല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയോ വർത്തമാന സാമീപി, ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു, നേരത്തെ ഇവിടെ ഒന്നും താമസിക്കുകയല്ല, ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നു. കയറി വന്നപ്പോൾ കണ്ടില്ല, ഒരല്പസമയം കഴിഞ്ഞാണ് കണ്ടത്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എപ്പോൾ വന്നു? ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ ഇതാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർത്തമാനം. ഭൂതമല്ല ഉപയോഗിച്ചത്. ഇതാ വരുന്ന വഴിയാണ് എന്ന് പറയും. വന്നത് ഭൂതകാലം. ക്രിയ ഉപയോഗിക്കുന്നു വർത്തമാനത്തിൽ. അഭി ആരാ എന്ന് പറയും. അതെ, ഇപ്പോ ഇപ്പോ അങ്ങനെ വർത്തമാന സാമീപ്യത്തിൽ എന്തുവരും? അതെ, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലും ഇത് ഉപയോഗിക്കും. അതാണ് കഥാഗതോസി ഭൂതകാലം ചോദ്യം. അയമാഗച്ഛാമി, വർത്തമാനത്തിന് മറുപടി. ഇതാ എന്ന് കാണിക്കാം, ഇപ്പോ എന്ന് കാണിക്കാം. ഇതാ ഇപ്പോ എന്ന് പറയത്തില്ല. അത് തന്നെ അയം ആഗമം വാ. സൂത്രത്തിന് എന്തുണ്ട്? വാ. അതുകൊണ്ട് ഏത് അഗമം എന്ന് പറയുന്ന എന്റെ രൂപം? അപ്പൊ ലുങ്ങിന്റെ രൂപം എങ്ങനെയാ? ഗമ ധാതു ലേഖ സൂത്രം പ്രവർത്തിച്ചത് ഏത്? പുഷാദി ദ്വിതാദി ഋതഃ പരസ്വദേശു ചുളീക്ക് അങ്ങ് വന്നു ആഗമത് അഗമത് അഗമതാം അഗമം. പക്ഷെ ഇവിടെ അകമല്ല, ഇവിടെ എന്താണ്? ആ വന്നു. എന്തുകൊണ്ട്? വരുന്നതുകൊണ്ട്. ആഗമം പോകുന്നതിനാണ് അഗമം, വരുന്നതിന് ആഗമം. അങ്ങനെയും പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ഭൂതത്തിന് വർത്തമാനം ഉപയോഗിച്ച്. ഇത് ഭാവിക്കും ചെയ്യാം. കഥാ ഗമിഷ്യതി ഗമിഷ്യസി, എപ്പൊ പോകും? ഇപ്പൊ പോകുന്നു എന്ന് പറയാറില്ലേ. ഏഷ ഗച്ഛാം, ഇതാ പോകുന്നു. ഗമിഷ്യാമി വ, അങ്ങനെയും പറയാം. സാധാരണ പ്രയോഗിക്കുന്നതാണ്. അർത്ഥം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാല വ്യത്യാസം മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. ക്രിയാരൂപത്തിൽ മാറ്റമൊന്നുമില്ല. രണ്ട് രീതിയിലും പ്രയോഗിക്കാം. രണ്ട് രീതി പ്രയോഗിച്ചാലും കാലവ്യത്യാസത്തെ അർത്ഥം മനസ്സിലാക്കും. ഇതാ പോകുന്നു, അതാണ് ഏഷ ഗച്ഛാമി, ഏഷ ഗമിഷ്യാമി. ഹേതു ഹേതുമതോർ ലിംഗ്, ലിംഗ് ഹേതു എന്ന് വെച്ചാൽ കാരണം, ഹേതുമത്ത് എന്ന് പറഞ്ഞാൽ കാര്യം. ഈ കാര്യകാരണത്തെ കാണിക്കാൻ വേണ്ടി ലിംഗ് ഉപയോഗിക്കാം. ബാസ്യ കൃഷ്ണം നമേത് ചേത് സുഖം യായാ, കൃഷ്ണൻ നമസ്കരിച്ചാൽ സുഖമുണ്ടാകും. നമ പ്രഹുത്വേ യാ പ്രാപണേ, നമേത് ഏതിലകാരമാണ്? ചേത് നമസ്കരിച്ചാൽ, കാര്യകാരണ ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചേത് ഉപയോഗിച്ചിരിക്കുന്നത്. സുഖം യായാ ഏതിലകാരം? യാ യാത്തെന്ന് പറയുന്നു. വിതിലിംഗ ആശുലിംഗ, ആശുലിംഗ വിതിലിംഗ, വിതിലിംഗാണോ ആശുലിംഗാണോ? എന്തുകൊണ്ട്? ഏത് ഗണത്തിലാവുന്നത്? അത് ആലോചിക്കണ്ട, രൂപത്തിൽ നോക്കിയാൽ മനസ്സിലാവും. യാ പരത്തിൽ യാ വന്നു. ഈ ആയതിന്റെ ആ യാസുട്ടിന്റെ അപ്പൊ ഇടയ്ക്ക് വികരണമില്ല, ഉണ്ടോ? അപ്പോ എന്താണ് അതാക്കി? അല്ലെങ്കിൽ ആദ്യം ഓർമ്മിച്ചു പോകുന്നത് യാത്തി യാത്തി, ഇടയ്ക്കൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ അതാദി. അങ്ങനെ മനസ്സിലാക്കണ്ട, അല്ല ഇതൊന്നും കാണാതെ പിടിച്ചു വെച്ചല്ല, ഒരു യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കുക. അല്ല ഇപ്പോൾ ഏത് ധാതുക്കൾ ഏത് ഗണത്തിൽ എല്ലാം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ നടക്കുന്ന കാര്യമില്ല. യാതി യാത്തഹ യാന്തി ലിട്ടില് ആത ഔ നലഹ യയോ യാത യാസ്യതി യാതു അയാത് യാ യാത് തന്നെ വീണ്ടും യാ യാതി തന്നെ. അവിടെ വ്യത്യാസം യാസ്ഥാം അങ്ങനെ വരും, അത്രയേ ഉള്ള വ്യത്യാസം. അതൊക്കെ ഒരു സാമാന്യ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ല പഠിച്ചെന്ന് വിചാരിച്ച് ഇതൊന്നും നമ്മുടെ തലയ്ക്ക് കയറ്റി വയ്ക്കാൻ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൃഷ്ണൻ നമസ്കരിച്ചാൽ സുഖം കിട്ടും. ഇവിടെ കാരണം എന്താണ്? ഹേതു ഹേതു മത്തെന്തായി സുഖം, അതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഇത് സാറിന് പ്രയോഗിക്കാറുള്ളതാണ്. ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും എന്ന് പറയാം. കാര്യകാരണത്തിൽ വികല്പം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? കൃഷ്ണം നംസ്യതി ചേത് സുഖം യാസ്യതി എന്ന് പറയുന്നു. ഇതേതിന്റെ രൂപം? നംസ്യതി എന്ന് പറയുന്നു ലൊട്ടും വരാം. കൃഷ്ണൻ നമസ്കരിച്ച് സുഖം വ്യാസ്യതി. കൃഷ്ണൻ നമസ്കരിച്ചാൽ ഈ പറയുന്നത് ശരിക്കും വർത്തമാനത്തിലെ കാര്യമല്ല. ഇപ്പൊ ഞാൻ കൃഷ്ണനെ നമസ്കരിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് സുഖമില്ല. ഇനി എനിക്ക് സുഖം വരണമെങ്കിൽ ഞാൻ കൃഷ്ണനെ നമസ്കരിക്കണമെന്ന് ഭാവിയിലാണ്. അതുകൊണ്ടാണ് വാർത്തകാരം പറഞ്ഞത് ഭവിഷ്യത്തി ഏവ ഇഷ്യത്തെ. ഈ കാര്യം പറയുമ്പോൾ അതൊരു ഭാവി കാലത്തിലാണ് പറയേണ്ടത്, അല്ല വർത്തമാനത്തിൽ അല്ല. ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ, ഇപ്പൊ നമസ്കരിക്കുന്നില്ലല്ലോ, സുഖമില്ല. ഇനി നമസ്കരിച്ചാൽ സുഖം വരുമെന്ന് ഭാവി കാലത്തിലേ പ്രയോഗിക്കാവൂ, വർത്തമാനത്തിൽ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് എന്റെ താല്പര്യം. നേഹ ഹന്തി ഇതി പാലായത്തെ. ഇവിടെ എന്താണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കൊല്ലുമെന്ന് പേടിച്ചിട്ട്? ഭാവിയിലെ കാര്യമില്ല, ഭാവിയിൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴേ ഓടും. അല്ല, പിറകെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹന്തി ഇതി പാലായത്തെ. പലായത്തെ ഏതാ വേണം? അയക്കത്തോ. സൂത്രം ഏതാണ്? ഉപസർഗസ്യായത്തോ പരപലയാവും. പാലധാതു കൊണ്ട് പല അത് വേറെ, ഇത് പലധാതു. അയത്തെ ഏത് ലകാരമാണ്? ലകാരമല്ല, ഏത് ഗണത്തിൽപ്പെടും? അതാദിയിലാണോ? ഭൂവാദിയിലും വരാം, തുദാദിയിലും വരാം. രണ്ടിനും വന്നാലും ഒരുപോലെ തന്നെ ഇരിക്കും. ഉപസർഗസ്യായത് പ്രകാരം പരയുടെ രേപത്തിന് ലകാരം വന്നിട്ട് പലായതേ. ഇത് ഭാവി കാലത്തിലല്ല, വർത്തമാനത്തിലെ സംഭവം ആയതുകൊണ്ട് ഇത് നട്ടുപയോഗിക്കുന്നു. വിധി നിമന്ത്രണേതി ലിംഗ്, വിധി നിമന്ത്രണാധിഷ്ഠ സംപ്രസന, ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. അതിനൊന്നുകൂടെ ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. വിധി എന്ന് പറയുന്ന പ്രേരണം എന്താണ്? ഭൃത്യാദേഹേ നികൃഷ്ടസ്യ പ്രവർത്തനം. പ്രേരണ എന്ന് പറഞ്ഞാൽ വിധി സാധാരണ ഉപയോഗിക്കുന്ന എവിടെയാണ്? തന്നെ കടുത്താഴ്ന്ന ആൾ, യജമാനൻ ഭൃത്യനോട്, ഗുരു ശിഷ്യനോട്, പിതാവ് പുത്രനോട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഉപയോഗിക്കുന്നത്. അതാണ് ഭൃത്യാദേഹ നികൃഷ്ടസ്യ പ്രവർത്തനം. താഴ്ന്നവനെന്നർത്ഥം നികൃഷ്ടനെന്ന് പറഞ്ഞു. വിജയത ഇവിടെ വേദം തന്നെ പറയുന്നു, മനുഷ്യനോട് പറയുന്നു. നിമന്ത്രണ നിയോഗകരണം. നിമന്ത്രണമെന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന ഹിന്ദിയിൽ പറയുന്ന അർത്ഥം തന്നെ. എന്താണ് നിമന്ത്രണമില്ല എന്ന് പറഞ്ഞാൽ? ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ അത് വിശദീകരിക്കുന്നു. നിയോഗകരണം അങ്ങനെയുള്ളവരെ ക്ഷണിക്കത്തുള്ളൂ, അല്ലാത്തവരെ ക്ഷണിക്കത്തില്ല. നമ്മൾ ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവർ പങ്കെടുക്കേണ്ടവരാണ്. പങ്കെടുക്കേണ്ട ആവശ്യമില്ലാത്തവരെ ക്ഷണിക്കും. ആവശ്യകേ ശ്രാദ്ധ ഭോജനാദോ ദൗഹിത്രാദേഹേ പ്രവർത്തനം. ദൗഹിത്രനെ ദുഹിതായ അപത്യം ദൗഹിത്രൻ വേണ്ടതാണ് ശ്രാദ്ധ ഭോജനത്തിൽ. ഇന്നതൊക്കെ വേണമെന്നുണ്ട്, മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. ശ്രാദ്ധത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത എന്താണ്? ഉത്തപസ്ഥില എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ പെട്ടെന്ന് ഒരാളാണ് ദൗഹിത്രനെയും ശ്രാദ്ധത്തിൽ ക്ഷണിച്ചിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇവിടെ പ്രേരണ. ചെയ്യുന്ന ആളുടെ എന്തിനാ? മരിച്ചുപോയ ആളിന്റെ ദൗഹിത്രം. അതുകൊണ്ടല്ല ഇവിടെ അത്യാവശ്യം വേണ്ടത്, മരിച്ചുപോയ ആളുടെ ദൗഹിത്രം. ഭിഞ്ചീത താങ്കൾ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നു. ഇവിടെ ആത്മനിവേദം വന്നെങ്ങനെ ഭുജവനവനെ ലകാരം ഏത്? ലകാരം ലുങ് ലുങ് വിധിലിംഗ് ആശ്വലിംഗ്. അപ്പൊ എങ്ങനെ വരും? ഭുജ സീട്ട് സുട്ടുത്ത കിട്ടില്ല. ഭുക്ഷിഷ്ഠ ആമന്ത്രണം കാമചാര അനിജ്ഞ. ആമന്ത്രണത്തിന് ഉപയോഗിക്കാം, പക്ഷെ എന്താണ് ആമന്ത്രണം എന്ന് വെച്ചാൽ കാമചാരത്തിനുള്ള അനുജ്ഞ. സ്വേച്ഛാപ്രവൃത്തിക്ക് അനുവാദം കൊടുക്കുന്നു. എങ്ങനെ? ആസീത ഇരുന്നാലും നിന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. നമ്മളിങ്ങനെ ചിലരോട് ഭംഗിവാക്കി പറയാറ്, ഇരിക്കുന്നു എന്നാ ഞാൻ ഇരിക്കുന്നില്ല എന്നാ നിന്നോ. അങ്ങനെ ഇഹാസീത അഭീഷ്ടം സത്കാരപൂർവകോ വ്യാപാര. അഭീഷ്ടം എന്ന് പറയുന്നത് എന്താണ്? സത്കാരപൂർവകമായ വ്യാപകം. എന്താണ് പുത്രം? അധ്യാപയേത് ഭവാൻ. ഉപാധ്യായനോട് പറയണം, എന്റെ മകനെ കൂടെ അങ്ങ് ഒന്ന് പഠിപ്പിച്ചാലും. വളരെ ബഹുമാനത്തോടുകൂടി പറയുന്നു. അധ്യാപയെ എന്ന് പറയുന്ന ഏതിന്റെ രൂപമാണ്? ധാതു ഇങ്ങിക്കോ അധ്യുപസർഗത്തോ എന്ന വ്യഭിചരത പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഏത് ധാതു? അതിപൂർവമായിട്ടുള്ള ഇങ്ങ് ധാതുവിന്റെ ഏത് രൂപം? ഇതിനിങ്ങനെ ഇത്രയൊക്കെ വരൂ. നിജന്തം, നിജന്തമാണ്. എന്താണ് അതീതേ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഇവിടെ പഠിക്കുക എന്നല്ല പറഞ്ഞ, പിന്നെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ പ്രേരണാർത്ഥം. പ്രേരണാർത്ഥത്തിൽ പ്രത്യേകം വരുന്ന സൂത്രമാണ് ഏറ്റുമതിച്ച പ്രയോജകാർത്ഥത്തിൽ. പ്രയോജക സംയോജിക്കുന്ന സൂത്രം. പ്രയോജകന് എന്ത് സംയോജിക്കുന്നു? ആണോ തത്പ്രയോജകോ ഹേതുശ്ച. ആവർത്തിക്കണം, എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാലേ ഓർക്കത്തുള്ളൂ. ആ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ല. കൃങ്ജീനാം നൗ എന്നൊരു സൂത്രമുണ്ട്. കൃങ് ജി ലണ്ണി പരവരിക്കും പുക്ക് വരും. പുക്ക് വരുന്ന ഒരു സൂത്രം നമ്മൾ പഠിച്ചതാണ് അർത്ഥിഹ്രീവിളീരിക്കുഷ്മയാദാം പൊങ്. ഓർമ്മയുണ്ടോ? ഓർമ്മിക്കണമെങ്കിൽ വീണ്ടും ആവർത്തിക്കുക. അതുപോലെ വരുന്നതാണ് ക്രിങ്ജീനാണ്. അപ്പോൾ ഇങ്ങ് ധാതുവിന് പൊക്ക് വരും നിച്ച് വരത്തി വരുമ്പോൾ. നിച്ച് അപ്പോൾ ഇങ്ങ് ധാതുവിന് പരത്തിൽ വന്ന് പൊക്ക് വന്ന് പൊക്ക് വരുമ്പോൾ എന്തുവരും? ഈ പി എന്ന് പറയും. ദിത്വം വരുന്ന ഏതിനായിരിക്കും? ആ പിക്ക് ദിത്വം വന്നു. എങ്ങനെ വരുന്നു? അധ്യാപയേ എന്ന് വരുന്നു. വിളിച്ച് അധ്യാപയേ എന്ന് വരുന്നു. സിദ്ധാന്തമതിയിലേ ഉള്ളൂ ആ സൂത്രം. സിദ്ധാന്തമതിയിൽ സംപ്രശ്ന സമ്പ്രധാരണം ആണ് നിശ്ചയിക്കുക. അതാണ് സമ്പ്രധാരണം. കിംഭോ വേദം അധീയ ഉദത്തർക്കം. വേദം പഠിക്കണമോ തർക്കം പഠിക്കണമോ? അധീയ പഠിച്ചത് തന്നെയാണ്. അതായത് അതിപൂർവത്തുള്ള ഇങ്ങ് ധാതുവിന്റെ ഏതെല്ലാം കാരണം? അപ്പൊ എങ്ങനെ രൂപങ്ങൾ അതീത അതീയാത അതീരൻ അതീയ. അപ്പൊ കർത്താവാരായി അഹം ഉപാധ്യായനോട് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പൊ വേദം പഠിക്കണമോ അതോ തർക്കം പഠിക്കണമോ? പ്രാർത്ഥന യാജ്ഞ എന്നാണ്. ഭോ ഭോജനം ലഭേയ, ഭിക്ഷ ചോദിക്കുകയാണ്, അതാണ് പ്രാർത്ഥന. ലഭേയ ഏത് അലകാരമാണ്? എങ്ങനെ രൂപങ്ങൾ പ്രാപ്തവും ആത്മനിയമം ഏവൻ ലോട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ലോട്ട്. അപ്പൊ തിങ്ങന്തം എന്ന് പറയുന്ന ഇത്രയും കൊണ്ടേ തീരത്തുള്ളൂ. ദശഗണങ്ങളും നിച്ച് സന്ന് യങ് യങ്ങൾക്ക് നാമധാതു കണ്ടുവാദി ആത്മനിവതം പരസ്മീവതം ഭാവകർമ്മം കർത്തൃകർമ്മം ലകാരാർത്ഥം ഇത്രയും വരുമ്പോഴാണ് എന്ന് വെച്ചാൽ വ്യാകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് പറയാം. കാരണം ധാതുവിൽ നിന്നാണ് എല്ലാം തുടങ്ങും. പിന്നെ പൊതുവെ പ്രയാസമുള്ള ഭാഗവും ഇതാണ്. പ്രയാസം എങ്ങനെ വരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രക്രിയ മനസ്സിലാക്കുന്നവർക്ക് എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഏത് സൂത്രം പ്രവർത്തിക്കും ഏത് സൂത്രം പ്രവർത്തിക്കില്ല വ്യാഖ്യാനം കൂടാതെ പിടിച്ചെടുക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് പ്രയാസം വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിച്ചു, എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന് നമ്മൾ വ്യാഖ്യാനം ഉള്ളതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് വ്യാകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കരുതുന്നത് തിങ്ങന്തമാണ്. ഇതിൽ നിന്നാണ് ഇനി എന്ത് വരുന്നത്? ബാക്കിയെല്ലാം വൃതന്തം വരുന്നു, തദ്ദിദാന്തം വരുന്നു, സുബന്ധം വരുന്നു, കാരകം വരുന്നു, സ്ത്രീപ്രത്യം വരുന്നു, എല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. ധാതുവിൽ നിന്ന് ധാതു ഈ സൂത്രങ്ങളും പഠിച്ചു കഴിഞ്ഞാലേ ബാക്കിയെല്ലാം വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ വ്യാകരണം കയ്യിലായി എന്നാണ് അർത്ഥം. ഇനി അങ്ങനെ പ്രയാസമുള്ള ഭാഗങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത ദിവസം കാരക പ്രക്രിയയിൽ ഒരു സൂത്രം പെട്ടിട്ടുണ്ടല്ലോ, അത് അത് വേണം. സിദ്ധാന്തോതിയിലേ ഉള്ളൂ, ലഘു സിദ്ധാന്തോതിയില്ല.